എന്ന് പറഞ്ഞാൽ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്, അത് വലുതാകണല്ലോ ചെയ്യുന്നു, 2 × 2 = 4. അതുപോലെ ആ അതുകൊണ്ടാണ് അതിന് ഗുണമെന്നുള്ള പേരിന് അങ്ങനെ ഒരു താല്പര്യം കൂടെ ഉണ്ട്. ആ ഈ പകരസ്വത്ത് എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാത്രം, എ എന്ന് പറയുമ്പോൾ അത് രണ്ട് മാത്രം ഉണ്ടെങ്കിലും അതിന്റെ സ്വരത്തിന് പ്രത്യേകതയുണ്ട്. അതിന് സന്ധി അക്ഷരമെന്നും പറയും, കാരണം ഒരു സന്ധി വന്നു കഴിഞ്ഞ ഒരു അക്ഷരമാണ്. അതുപോലെ തന്നെ ആവൂ ഇരിക്കുമ്പോൾ ഓ വരുന്നു, ഒരു സന്ധി അക്ഷരമെന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഗുണത്തെ വിധിക്കുന്നതാണ് ആത്മഗുണം. അവർണത്തിൽ നിന്ന് അച്ച് വരെ വരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന അച്ച് വരെ വരിക്കുമ്പോഴെന്നാണ്. അവർണത്തിന്റെ പരത്തിൽ അച്ചിരുന്നാൽ പൂർവപരങ്ങൾക്ക് ഏകാദേശമാണ്, ഗുണം വരും. ആ ഈ എന്നിരിക്കുമ്പോൾ എ വരുന്നു, ആ ഊ എന്നിരിക്കുമ്പോൾ ഓ വരുന്നു. അതാണ് നമ്മൾ അതിൽ പഠിച്ചത്. അതിൽ രണ്ട് ഉദാഹരണം പഠിച്ചു. അടുത്ത് വരുന്ന സംജ്ഞാസൂത്രമാണ്, അത് കഴിഞ്ഞ് തുടർന്ന് വരുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ വൃദ്ധിരാദൈച്ച്. വൃദ്ധിഹി ആദൈച്ച്, ആദ് ഐച്ച വൃദ്ധി സംജ്ഞാസ്യാദ്. ഇത് അതേ ഗുണം പോലെ തന്നെയാണ്, ഇത് വളരെ എളുപ്പമാണ്. ആത്തിനും ഐച്ചിനും, ഐച്ചെന്ന് പറയുന്ന പ്രത്യാഹാരമാണ് നമുക്കറിയാം, ഏ ഓ ഐ ഔച്ച്. ഐച്ചെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ രണ്ട് വർണ്ണങ്ങളുണ്ട്, ഐ ഔ രണ്ട് വർണ്ണങ്ങളുണ്ട്. ഐച്ച് ആത്തെന്ന് പറഞ്ഞിരിക്കുന്നു ആ ആകാരം. വൃദ്ധി ആത് ഐച്ചെന്നാണ്, ആത്തിനും ഐച്ചിനും വൃദ്ധി സംജ്ഞ ഉണ്ടെന്നാണ്. ആത്തെന്ന് പറയുമ്പോൾ ആകാരം, ഐച്ചെന്ന് പറയുമ്പം ഐ ഔ. അപ്പൊ ഗുണം എന്ന് പറയുന്ന മൂന്നാണ്, അതിൽ ഹ്രസ്വ അകാരവും എയും ഓയും. അപ്പൊ വൃദ്ധി എന്ന് പറയുന്നതോ ഹ്രസ്വ അകാരത്തിന്റെ സ്ഥാനത്ത് ദീർഘം, ആകാരവും എ ഓ അതിന് പകരം ഐ ഔ. അപ്പൊ ഗുണവും വൃദ്ധിയും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ഹ്രസ്വ അകാരം ഗുണമാണെങ്കിൽ ദീർഘമാകുമ്പോൾ അതിന് വൃദ്ധി എന്ന് പറയും, വൃദ്ധി വലുതാകുന്നത് എന്നുള്ള അർത്ഥത്തിലാണല്ലോ. ഏകാര ഓകാരങ്ങൾ ഗുണമാണെങ്കിൽ ഐകാര ഔകാരങ്ങൾ വൃദ്ധി. വൃദ്ധി ആദേച്ച് ആച്ച ഔച്ച് ആദേച്ചെന്ന് പറയും, ദ്വന്ദ്വ സമാസമാണ് അത്. വൃത്തിയിൽ പറഞ്ഞു എന്താണ് ആദൈച്ച. ഇവിടെ ആതെന്ന് പറഞ്ഞിരിക്കുന്നത് ത് ആണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു സൂത്രമുണ്ട്, ജലാം ജസോ അന്തേ പ്രകാരം തകാരത്തിന് ധകാരം വന്നിരിക്കുകയാണ്, ആത്ത് എന്ന് പറയുന്നു. അത് പദത്തിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ തദയായി മാറും, ദ ആയി മാറും. അതാണ് ആദെന്ന് പറഞ്ഞു. സൂത്രത്തിലും വൃത്തിയിലും ആദെന്ന് ധകാരം എഴുതിയിരിക്കുന്നു, തകാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആദ് ഐച്ച ഐത്ത് ച എന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ ഇനി സന്ധി പഠിക്കുന്ന കാര്യമാണ്, ഇപ്പൊ വിശദീകരിക്കേണ്ട കാര്യം. ആത്തും ഐത്തും ആത് ഐച്ച് സൂത്രത്തില് ആത്ത് ഐച്ച്. ആത്തെന്ന് പറയുന്നതിന് ആക്കി ശേഷം ഒരു തകാരമുണ്ട്, അതിനുശേഷം ഐച്ചും വന്നു. ആ തകാരം എന്ന് പറയുന്നത് തപരകരണമാണ്. എന്തിനു വേണ്ടി? ആകാരത്തിന് വേണ്ടിയല്ല, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്ഷരസമാമനായത്തിലുള്ള വർണ്ണങ്ങൾക്ക് മാത്രമേ തപരകരണത്തിന്റെ ആവശ്യമുള്ളൂ. ആ എന്ന് പറയുന്നത് അക്ഷര സമാമനായത്തില്ല. പിന്നെ അതിനുശേഷം എന്തിനു തകാരം വന്നു? അത് അടുത്തു വരുന്ന ഐച്ച് പ്രത്യാഹാരം. അതിൽ രണ്ട് മാത്രമേ ഉള്ളതേ എടുക്കാവൂ, മൂന്ന് മാത്രമേ ഉള്ളത് എടുക്കാൻ പാടില്ല. അപ്പൊ അവിടുത്തെ ആ തകാരം എന്ന് പറയുന്നത്, തപരം എന്ന് പറയുന്നത് ഐച്ചിന് വേണ്ടിയിട്ടാണ്, ആക്കി വേണ്ടിയിട്ടല്ല. പക്ഷെ അതേ ഗുണയിലോ അത്ത് തകാരം എന്ന് പറയുന്നത് ആക്കി വേണ്ടിയുമാണ്, ഏങ്ങ് പ്രത്യാഹാരത്തിന് വേണ്ടിയിട്ടുമാണ്. കാരണം എന്തുകൊണ്ട് ആ എന്ന് പറയുന്നത് അക്ഷര സമാമനായത്തിലുള്ളതാണ്, ഏങ് അക്ഷര സമാമനായത്തിലുള്ളതാണ്. ഇവിടെ ആത്തിൽ ആ എന്ന് പറയുന്ന അക്ഷര സമാമനായത്തിലില്ല, അതുകൊണ്ട് ആ തകാരം അതിനോട് ചേരുന്നതല്ല. പക്ഷെ ഏച്ച് ഐച്ച് ഐ ഔച്ച് ഐച്ച് ഐച്ചെന്ന് പറയുന്നത് ഇവിടെ അക്ഷര സമാമനായത്തിലുള്ളതാണ്. അവിടെ ദ്വിമാത്രയിലുള്ള ഐ ഔവിനെ എടുക്കണം, അതിൽ കൂടുതൽ മാത്രകളുടെ എടുക്കാൻ പാടില്ല. അതിനുവേണ്ടിയിട്ടാണ് അവിടെ തപരകരണം ചെയ്തിരിക്കുന്നത്. കാരണം തപരത്തിന് രണ്ടർത്ഥമുണ്ടല്ലോ. താ ഒരു വർണ്ണത്തിന്റെ പുറത്തിരുന്നാലും തപരമാണ്, താ ഒരു വർണ്ണത്തിന്റെ പരത്തിലിരുന്നാലും തപരമാണ്. എന്തുകൊണ്ട്? തപരത്തിന് അവിടെ രണ്ടർത്ഥം പറഞ്ഞു, തഹപരോ യസ്മാത് താത്പര. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്? താ ഒന്നിന്റെ പൂർവത്തിലിരിക്കുന്നതിന് ഉദാഹരണമാണ്. ഐച്ചെന്ന് പറയുന്നതിന്റെ പൂർവത്തിൽ തായിരിക്കുന്നു, അതിനാണ് ഇത് ഉദാഹരണം. അതേ ഗുണാന്തരത്തോ താ പൂർവത്തിൽ ഇരിക്കുന്നതിനും പരത്തിലിരിക്കുന്നതിനും ഉദാഹരണമാണ്. അത്തേങ് അവിടുത്തെ താ എന്ന് പറയുന്ന അകാരത്തിന് പരത്തിലിരിക്കുന്നു, ഏങ്ങിന്റെ പൂർവത്തിലും ഇരിക്കുന്നു. അപ്പൊ അത് രണ്ടിനും ഉദാഹരണമാണ്. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് മനസ്സിലാക്കണം. വെറുതിരാദിച്ചെന്നുള്ളതോ അവിടെ താ എന്ന് പറയുന്നത് ഒന്നിന്റെ പരത്തിലിരിക്കുന്നതിനുള്ള ഉദാഹരണം, ഒന്നിന്റെ പൂർവത്തിൽ തായിരിക്കുന്നതിന് ഉദാഹരണമാണ്. ഐച്ചിന്റെ പൂർവത്തിൽ തായിരിക്കുന്നു ഐച്ച്, അക്ഷര സമാമനായത്തിൽ ഉള്ള ഐ അവ രണ്ടിനെ എടുക്കാവൂ, അത് രണ്ടുമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ എന്ത് പറയുന്നു? വൃദ്ധി ആത് ഐച്ച് ആത് ഐച്ച ആകാരത്തിനും ഐ ഔ എന്നീ രണ്ട് വർണ്ണങ്ങൾക്കും, അങ്ങനെ മൊത്തം മൂന്ന് വർണ്ണത്തിന് വൃദ്ധി സംജ്ഞ സ്യാദ്, വൃദ്ധി സംജ്ഞയുണ്ട്. ഇത് സംജ്ഞാസൂത്രമാണ്. സംജ്ഞാസൂത്രത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ സംജ്ഞാസൂത്രം വരുന്നുണ്ടോ അവിടെയെല്ലാം ഒരു സംജ്ഞ കാണും, ഒരു സംജ്ഞയും കാണും. അതേ ഗുണം നോക്കുക. അവിടുത്തെ സംജ്ഞ എന്ന് പറയുന്നത് ഗുണമാണ്, ഗുണസംജ്ഞ എന്ന് നമ്മൾ പറയും. സംജ്ഞ എന്ന് പറയുന്നതോ അതേങ് അകാരവും ഏങ്ങും ഏവോ അയ്യോ. ഏതിനാണോ സംജ്ഞയെ വിധിക്കുന്നത് അതിനെ സംജ്ഞ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാണ്. അപ്പൊ അതേ ഗുണയിൽ സംജ്ഞ എന്ന് പറയുന്ന ഗുണവും സംജ്ഞ എന്ന് പറയുന്നത് അതേങ്ങുമാണ്. രണ്ട് സൂത്രവും താരതമ്യം ചെയ്ത് നോക്കുക. അവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അതേം ഗുണ, അവിടെ ശ്രദ്ധിക്കണം. അവിടെ സംജ്ഞയെ അവസാനം പറഞ്ഞു ഗുണ, സംജ്ഞയെ ആദ്യം പറഞ്ഞു അതേങ്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അതിനൊരു നിയമമുണ്ട്. വൈയാകരണന്മാർ മാത്രമല്ല, പൊതുവെ എല്ലാവരും പറയുന്ന ഒരു നിയമമാണ്. ഇവിടെ ഇപ്പോ ഗുണം എന്ന് പറയുന്ന ഒരു സംജ്ഞയെ വിധിച്ചിരിക്കുകയാണ്. ഇത് സംജ്ഞാസൂത്രമാണെങ്കിലും ഇവിടെ ഒരു സംജ്ഞയെ വിധിക്കുകയാണല്ലോ. വിധിസൂത്രമല്ല, ഇവയാണ് നമ്മൾ വിധിസൂത്രം എന്ന് പറയും. ഇത് സംജ്ഞാസൂത്രം. പക്ഷെ സംജ്ഞാസൂത്രമാണെങ്കിലും ഇവിടെ സംജ്ഞയെ വിധിക്കുന്നു. എന്തിനാ വിധിക്കുന്നത്? സംജ്ഞയ്ക്ക്. അപ്പോൾ ഈ അതേ ഗുണഹ എന്നുള്ളടത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ് വിധേയമായിരിക്കുന്നത് എന്ന് നോക്കണം. വിധിക്കുന്ന ഏതോ അതാണ് വിധേയം, വിധേയമായിരിക്കുന്നത് ഗുണസംജ്ഞ. ഒരു സൂത്രം സംജ്ഞാസൂത്രമാണെങ്കിലും നമ്മളതിലെ വിധേയം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇത് വിധിസൂത്രത്തിന്റെ കാര്യമല്ല പറയുന്നത്, സംജ്ഞാസൂത്രത്തിന്റെ കാര്യമാണ്, അത് പ്രത്യേകം മനസ്സിലാക്കുന്നു. അപ്പോൾ അതേ ഗുണ എന്ന് പറയുന്ന സംജ്ഞാസൂത്രത്തിലെ ഗുണം എന്ന് പറയുന്ന ആ സംജ്ഞ അത് വിധേയമാണ്, ഇതറിഞ്ഞിരിക്കുന്നു. ശേഷിക്കുന്ന എന്താണ്? അതേ, അതിനെന്ത് പറയും? ഉദ്ദേശ്യം എന്ന് പറയും. അതേ എന്ന് പറയുന്നത് ഉദ്ദേശ്യം, ഇതെല്ലായിടത്തും അറിഞ്ഞിരിക്കുന്നു ആവശ്യം. അപ്പോൾ അതേ ഉദ്ദേശ്യവും ഗുണഹ എന്ന് പറയുന്ന വിധേയവുമാണ്. അതേ ഗുണഹ എന്ന് പറയുന്ന സംജ്ഞാസൂത്രത്തിൽ ഗുണം എന്ന് പറയുന്ന സംജ്ഞയെ വിധിക്കുന്നത് കൊണ്ട് ഗുണം എന്ന് പറയുന്നത് വിധേയവും അതേ എന്ന് പറയുന്ന ഉദ്ദേശ്യവുമാണ്. ഇതെല്ലാ സംജ്ഞാസൂത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. പൊതുവേ ഒരു നിയമമുണ്ട്. എന്താണ്? അങ്ങനെ ഒരു സൂത്രത്തിൽ ഒരുദ്ദേശ്യത്തെയും ഒരു വിധേയത്വത്തെയും കാണിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശ്യത്വത്തെ നിർദ്ദേശിച്ചിട്ട് ഒരു വിധേയത്വത്തെ കാണിക്കുമ്പോൾ, ഒരു വിധേയത്തിനെ കാണിക്കുമ്പോൾ, അതേ ഗുണം നോക്കുക. അതേങ്ങെന്ന് പറയുന്ന ഉദ്ദേശ്യം അതിനെ കാണിച്ചിട്ട് ഗുണഹ എന്ന് പറയുന്ന ഒരു വിധേയത്തെ കാണിച്ചിരിക്കും. ഇത് വ്യാകരണത്തിൽ മാത്രമല്ല എല്ലായിടത്തും വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ വരുന്നിടത്ത് ഒരു നിയമമുണ്ട്. എന്താണോ ഏതിനെയാണോ വിധിക്കുന്നത് അത് വിധേയം. എന്തിന് വേണ്ടിയാണോ വിധിക്കുന്നത് അത് ഉദ്ദേശ്യം. അല്ലെങ്കിൽ പറയാം, ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ വിധിക്കുന്നത് അതിന് ഉദ്ദേശ്യം എന്ന് പറയും. ഇവിടെ ഏത്? അതേ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാറിന് ഏകദേശം എന്നുള്ള അർത്ഥമാണ്. ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. അയാൾക്ക് എത്ര പ്രായമുണ്ട്? ഉദ്ദേശം ഒരു 50 വയസ്സ് എന്ന് വെച്ചാൽ അവിടെ ഏകദേശമുണ്ട്. ഉദ്ദേശ്യം എന്ന് പറയുമ്പോൾ എന്നാണ് അർത്ഥം, ലക്ഷ്യം എന്നാണ്. നമ്മൾ സാറിന് മലയാളത്തിൽ ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. വേർതിരിക്കാതെ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ച് പരിചയിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ശരിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതിനെയാണോ ലക്ഷ്യം വയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഉദ്ദേശ്യം. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്? എന്തുകൊണ്ട്? അതാണ് സംജ്ഞ. അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗുണം എന്ന് പറയുന്നതിനെ വിധിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറയുന്നത്? വിധേയവും ലക്ഷ്യമായിരിക്കുന്ന അതേങ്ങ് ഉദ്ദേശ്യവുമാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഏതൊന്നിനാണോ മറ്റൊന്നിനെ വിധിക്കുന്നത്, ആ വിധിക്കപ്പെടുന്ന അത് വിധേയവും ഏതിനു വേണ്ടി അതിനെ വിധിക്കുന്നു അത് ഉദ്ദേശ്യവുമാണ്. ഇന്ന് ഇതിലൊരു നിയമമുണ്ട്. എന്താണ്? ഒരിടത്ത് എവിടെയായാലും ശരി, സൂത്രങ്ങളിൽ മാത്രമല്ല പൊതുവെ, ഒരു ഉദ്ദേശ്യവും ഒരു വിധേയവും ഉണ്ടെങ്കിൽ ഉദ്ദേശ്യത്തെ പറഞ്ഞിട്ട് വിധേയത്തെ പറയാവൂ. തർക്കീയന്മാരും എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. ആദ്യം ഉദ്ദേശ്യത്തെ പറയണം, പിന്നീട് വിധേയത്തെ പറയണം. ഈ നിയമം അവർ പറയുന്നതാണ് ഉദ്ദേശ്യം അനുദ്ദേശ്യ വിധേയം അനുദീരയേ. ഉദ്ദേശ്യം, ഉദ്ദേശ്യമായിരിക്കുന്നതിനെ അനുദ്ദേശ്യ, അതിനെ നിർദ്ദേശിക്കാതെ വിധേയം, വിധേയത്തിനെ അനുദീരയേത് പറയരുത്. ഉദ്ദേശ്യത്തെ നിർദ്ദേശിക്കാതെ വിധേയത്തെ പറയരുത്. തർക്കന്മാർ പറയും പർവ്വതോ വന്യമാൻ, പർവ്വതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്യയെ പറയുകയാണ്. ആദ്യം അവരെന്ത് പറയും? പർവ്വതമാകുന്ന ഉദ്ദേശ്യത്തെ പറയും. പിന്നീട് പറയും വന്യമാൻ, വന്യെ പറയും. അത് വിധേയമായി. സ്വർഗകാമോ യജേത പറയുന്നു. ഇതെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണം. സ്വർഗകാമനാണ് അവിടുത്തെ ഉദ്ദേശ്യം. ഉദ്ദേശ്യത്തെ മുൻനിർത്തിയിട്ട് ലക്ഷ്യമായിക്കൊണ്ടെന്ന് പറയുന്നു. യജേത, യാഗത്തെ വിധിച്ചിരിക്കുന്നു. വിധേയം യാഗമാണ്. സർവത്രയുള്ള ഒരു നിയമമാണ്. അപ്പോൾ അത് ആ നിയമം ഇവിടെ പാലിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഗുണഹ. ഉദ്ദേശ്യം അദ്ദേഹമായി അതിനെ ഉദ്ദേശിച്ചിട്ട് ഗുണത്തെ വിധിച്ചിരിക്കുന്നു. ഇത് ഇവിടെ പറയാൻ കാരണം, ഇത് എല്ലായിടത്തും ഇത് വരുന്നത് കൊണ്ടാണ് ഇതിവിടെ പറഞ്ഞത്. ഈ നിയമം പാലിക്കുന്ന എന്താണ്? ഉദ്ദേശ്യം അനുദ്ദേശ്യ, വിധേയം അനുദീരയേ. ഉദ്ദേശ്യത്തെ നിർദ്ദേശിക്കാതെ വിധേയത്തെ പറയരുത്. അപ്പൊ ഇതിവിടെ ശരിയായി. അതേം ഗുണാന്തരടത്ത് ആദ്യം ഉദ്ദേശ്യം വന്നു, പിന്നീട് വിധേയം വന്നു. ഇനി അടുത്ത സൂത്രം നോക്കുക. വൃദ്ധിരാദൈച്ച്, അതെങ്ങനെയാ പിരിക്കുന്ന? വൃദ്ധി ആദൈച്ച് രണ്ട് പദമാണ്. ചിലര് ഇതിനെ മൂന്ന് പദമായിട്ടും പിരിക്കുന്നുണ്ട്. ആത്ത് കഴിച്ച് നമുക്കിപ്പോ രണ്ട് പദമായിട്ട് എടുത്താണ്. വൃദ്ധി ആദൈച്ച്. ഇവിടെ നോക്കുക, ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്താണ്? ആദൈച്ച്. വിധേയം എന്ന് പറഞ്ഞിരിക്കുന്നതോ വൃദ്ധി. ഇപ്പോ സർവശാസ്ത്ര സമ്മതമായിരിക്കുന്ന നിയമത്തെ പാണിനി ഇവിടെ തിരിച്ചിരിക്കുന്നു. എന്താണ്? ഉദ്ദേശ്യം അനുദ്ദേശ്യ, വിധേയം അനുദീരയ എന്ന് പറയുന്ന നിയമത്തെ. എന്ത് ചെയ്തു ഇവിടെ? വിധേയത്തെ ആദ്യം പറഞ്ഞു. പർവ്വതോ വന്യമാൻ എന്ന് പറയേണ്ടതിന് പകരം എങ്ങനെ പറഞ്ഞു? വന്യമാൻ പർവ്വത എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്വർഗകാമോ യജേത എന്ന് പറയുന്നതിന് പകരം എങ്ങനെ പറഞ്ഞു? യജേത സ്വർഗകാമ എന്ന് പറഞ്ഞു. വൃദ്ധി ആദൈച്ച്. ഇവിടെ വിധേയം എന്ന് പറയുന്ന വൃദ്ധി സജ്ഞയാണ്. അതിനാദ്യം പറഞ്ഞു. ആദൈച്ചെന്ന് പറയുന്ന ഉദ്ദേശ്യത്തെ രണ്ടാമത് പറഞ്ഞു. എന്തുകൊണ്ട്? അതിനുശേഷം എഴുതിയിരിക്കുന്നു നോക്കുക. ഒന്നേ ഒന്നേ ഒന്നേ അഷ്ടാധ്യായിയിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ ഒന്നാമത്തെ സൂത്രം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതാണ് ആദ്യത്തെ സൂത്രം. എന്തുകൊണ്ട് ഇവിടെ ഈ നിയമത്തെ എന്തുകൊണ്ട് തെറ്റിച്ചു? അതിന് ഭാഷ്യകാരൻ, ഭാഷ്യകാരൻ എന്ന് പറഞ്ഞ ഓർത്തോളം ശങ്കരാചാര്യരല്ല, മഹാഭാഷ്യകാരനാണ്. മഹാഭാഷ്യം എന്ന് പറയുന്നതിന് വരെ നമ്മൾ ഭാഷ്യം എന്നാ പറയും. പറഞ്ഞിരിക്കുന്നത് വൃദ്ധി എന്ന് പറയുന്ന ശബ്ദം മംഗളാർത്ഥത്തിലാണ്. ആദ്യമായി തുടങ്ങുമ്പോൾ, സൂത്രങ്ങൾ തുടങ്ങുമ്പം ആദ്യം മംഗളാർത്ഥത്തിലുള്ള ഒരു ശബ്ദം പ്രയോഗിക്കണം. വൃദ്ധി, അഭിവൃദ്ധി എന്നുള്ള അർത്ഥത്തിൽ ആണല്ലോ അത് പ്രയോഗിക്കുന്നത്. ഐശ്വര്യം, അങ്ങനെ അർത്ഥത്തിലുള്ള വൃദ്ധി ശബ്ദത്തെ സൂത്രകാരൻ ആദ്യം പ്രയോഗിച്ചു. ശാസ്ത്രത്തിൻ്റെ ആരംഭത്തിൽ മംഗളകരമായൊരു ശബ്ദം വേണമെന്ന് കരുതി. അതിനുവേണ്ടിയിട്ടാണ് പ്രസിദ്ധമായ നിയമത്തെ എന്താണ്? ഉദ്ദേശ്യം അനുദ്ദേശ്യ, വിധേയം അനുദീരയേത് എന്ന് പറയുന്ന നിയമത്തെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ അതിനേക്കാൾ പ്രാധാന്യമാണ് മംഗളാചരണമെന്ന് പറയുന്നത്. അതിന് ഭാഷ്യകാരൻ പറയുന്നതാണ് മംഗളാദീനി ശാസ്ത്രാണി പ്രഥന്തേ വീര പുരുഷകാണി ഭവന്തി ആയുഷ്മ പുരുഷകാണി ച അധ്യയതാരശ്ച വൃദ്ധിയുക്താഹ യഥാസ്യുഹു. അതായത് മഹാഭാഷ്യം എന്ന് പറയുന്നത് അല്ല, ഓരോ ഭാഗം എന്ന് പറയുന്നത് ഒരു ആന്യകം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ദിവസത്തെ പാഠം ഒരു ആന്യകം. അവിടെയും തുടങ്ങുന്ന എങ്ങനെയാണ്? ആദ്യം അക്ഷരസമാമനായ ആദ്യത്തെ രണ്ട് ആന്യകങ്ങൾ എന്ന് പറയുന്നത് അക്ഷരസമാമനായ തത്വത്തിലുള്ള ചർച്ചയാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത അതിൻ്റെ വളരെ വിപുലമായ രൂപം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മൂന്നാമത്തെ ആന്യകം തുടങ്ങുന്നതാണ് വൃദ്ധിരാദീച്ചെന്ന് പറയുന്ന സൂത്രം. അവിടെ എന്തുകൊണ്ട് വൃദ്ധി ശബ്ദം ആദ്യം പ്രയോഗിച്ചു? നിയമത്തെ തെറ്റിച്ചുകൊണ്ട് ഉദ്ദേശ്യത്തെ ആദ്യം പറയാതെ വിധേയത്തെ എന്തിനാ പറഞ്ഞു? അതിന് പറയുന്ന അത് മംഗളാർത്ഥം പ്രയോഗിച്ചാണ് വൃദ്ധി ശബ്ദം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ പ്രയോജനം എന്താണ് പറയുന്നത്? മംഗളാദീനി ഹി ശാസ്ത്രാണി പ്രഥന്തേ. ഇത് ഇനിയും ആവർത്തിക്കും ഭാഷകാരൻ. വേറെ സ്ഥലത്ത് വരും മംഗളാദീനി മംഗള മധ്യാനി മംഗള അന്താനിച ശാസ്ത്രാണി പ്രഥന്തേ. വേറെ സൂത്രത്തിൽ വരും പറയും. ഒരു ശാസ്ത്രത്തിന്റെ ആരംഭത്തിൽ മാത്രമല്ല മധ്യത്തിലും അവസാനത്തിലും മംഗളം ഉണ്ടായിരുന്നാലും നല്ലതാണ്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ശാസ്ത്രാണി പ്രഥന്തേ മംഗളാചരണം ചെയ്തു കഴിഞ്ഞാൽ ആ ശാസ്ത്രത്തിന് പ്രചാരം കിട്ടും. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? കാരണം അന്ന് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ശിഷ്ടന്മാര് അല്ലെങ്കിൽ ആസ്തികന്മാര് ഗ്രന്ഥം രചിക്കുമ്പോൾ ആദ്യം അവർ മംഗളാചരണം ചെയ്യും. സാഹിത്യകൃതികളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവിടെയുണ്ട്. സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആശീർ നമസ്ക്രിയ വസ്തുനിർദ്ദേശം പാവിതന്മുഖം അതൊക്കെ പഠിച്ചിട്ടുള്ളവരുമാണ്. അതുപോട്ടെ. അപ്പോൾ അവിടെ തുടക്കത്തിൽ മംഗളാചരണം ഉണ്ടായിരുന്നാൽ ഭാഷ്യകാരം പറയുന്നത് ശാസ്ത്രാണി പ്രഥന്തേ, ശാസ്ത്രം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു, അത് പ്രചാരത്തെ പ്രാപിക്കുന്നു എന്നുള്ളത്. കാരണം അങ്ങനെയുള്ളൊരു ശാസ്ത്രം ശിഷ്ടന്മാർ അത് അധ്യയനം ചെയ്യും, അപ്പോൾ ആ ശാസ്ത്രത്തിന് ലോകത്തിൽ പ്രചാരം കിട്ടും. അതതിൻ്റെ ഒരു പ്രയോജനം. അല്ല, മംഗളാചരണം ചെയ്തിട്ടില്ലെങ്കിൽ ശിഷ്ടന്മാരെന്ത് കരുതുവോ, ഇത് ശിഷ്ടനല്ല ഈ ശാസ്ത്രം ഉണ്ടാക്കി, ഇത് ഹേയമാണ് ശ്രദ്ധേയമല്ല എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചുള്ളത്. പിന്നെ ആ ശാസ്ത്രത്തിന് പ്രചാരം കിട്ടത്തില്ല. അന്നത്തെ സ്ഥിതിക്ക് പറയുകയാണ്. ഇന്നിപ്പോൾ അതെല്ലാം നോക്കുന്ന ആൾക്കാർ ശിഷ്ടനാണോ അശിഷ്ടനാണോ എന്ന് നോക്കിയിട്ടല്ല. എന്താണ് അതിൻ്റെ വിഷയം? വിഷയമനുസരിച്ച് പ്രചാരം കിട്ടും. മുമ്പ് അങ്ങനെയല്ല. ശിഷ്ടന്മാർ അംഗീകരിക്കണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്ന്, അതാണ് മംഗളാദീനി ശാസ്ത്രാണി പ്രഥന്തേ. പിന്നെ പറയുന്ന എന്താണ്? വീരപുരുഷകാണി അധ്യയനം ചെയ്യുന്നവരെ വീരപുരുഷന്മാരായിത്തീരുന്നു. വീരനെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വീരനെന്ന് പറഞ്ഞാൽ പരാജയപ്പെടാത്തവരെന്നാണ്. വീരന് മരണം സംഭവിക്കാം, പക്ഷെ പരാജയം സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ അന്തസ്സായിട്ട് മരിക്കുമെന്നർത്ഥം. ആണ് വീരന്റെ ലക്ഷണം. അപ്പം ഈ ശാസ്ത്രം, അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുന്നവർക്ക് ശാസ്ത്രവിചാരത്തിൽ ശാസ്ത്രനിർണയത്തിൽ ഒരിക്കലും പരാജയം പറ്റത്തില്ല. അതാണ് അവിടെ വീരപുരുഷനാകുന്നതെന്ന് പറയുന്നത്. ആ ശാസ്ത്രത്തിൻ്റെ താല്പര്യം എന്താണ്, ആ ശാസ്ത്രത്തിൻ്റെ വിഷയങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് ശരിയായ രീതിയിലുള്ള നിശ്ചയം അവർക്കുണ്ടാവും. എന്നുവെച്ചാൽ അതിന് അവർക്ക് വീഴ്ച പറ്റത്തില്ല, എന്നുവെച്ചാൽ പരാജയം പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര താല്പര്യ നിർണയത്തിൽ പരാജയം പറ്റത്തില്ല, പരാജയം പറ്റാത്തവനാണ് വീര. അതുകൊണ്ട് പറയുന്നു വീരപുരുഷ കാണിച ഭവന്തി, വീരപുരുഷന്മാരായി തീരുന്നു. എന്നെ പറയുന്നു ആയുഷ് പുരുഷ കാണിച്ച, അങ്ങനെയുള്ള ഒരു ശാസ്ത്രം, മംഗളത്തിൽ ആരംഭിക്കുന്ന ഒരു ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർ ആയുഷ്മാന്മാരായി തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലെന്നല്ല. അങ്ങനെയുള്ള ആൾക്കാർ, ആ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർ, അവരാ ശാസ്ത്രത്തിൻ്റെ താല്പര്യത്തെ ശരിക്കും മനസ്സിലാക്കുന്നു, അവരാ ശാസ്ത്രത്തിൻ്റെ താല്പര്യത്തെ മറ്റുള്ളവരെ ശരിക്ക് ബോധിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ആ ശാസ്ത്രത്തെ ഇന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ യശസ് എന്നും നിലനിൽക്കും. അപ്പോൾ അവർക്ക് മരണമില്ല. ഭൗതികമായി അവർ മരിച്ചാലും ലോകത്ത് അവരൊരിക്കലും മരിക്കുന്നില്ല. ഇപ്പോൾ ഭാഷ്യക്കാരനെ പോലെ 2000 വർഷം കഴിഞ്ഞിട്ടും ഭാഷ്യക്കാരൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ആയുഷ്മത് പുരുഷ കാണിച ഭവന്തി എന്ന് ചേർക്കണം. വീരപുരുഷകാണി ആയുഷ്മത് പുരുഷ കാണിച ഭവന്തി. എന്തുകൊണ്ട് അങ്ങനെ മംഗളകരമായ ഒരു ശാസ്ത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ യശസ് എന്നും നിലനിൽക്കും, അത് അധ്യയനം ചെയ്യുന്നവർ ആണ് പറഞ്ഞിരിക്കുന്നത്. അധ്യേയതാരശ്ച വൃദ്ധിയുക്താഹ യഥാസ്യു. അധ്യേതാക്കൾ ഇതെല്ലാം അധ്യേതാക്കൾക്ക് വേണ്ടി പറഞ്ഞാണ്. വൃദ്ധിയുക്തന്മാരായി തീരട്ടെ, വൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും എടുക്കും. ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് ആ ശാസ്ത്ര അധ്യയനം കൊണ്ട് പ്രാപിക്കേണ്ടതായ, ആ ശാസ്ത്ര അധ്യയനം കൊണ്ട് വിവക്ഷിക്കുന്നതായ ആചാര്യന്മാർ ഗുരുക്കന്മാർ വിവക്ഷിക്കുന്നതായ എല്ലാ തരത്തിലുള്ള വൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. ശാസ്ത്രത്തിൻ്റെ വൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ശാസ്ത്രത്തെ ഗ്രഹിക്കുക, ആ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുക, ആ ശാസ്ത്രത്തിൻ്റെ പ്രയോഗം, അതിൽ വരുന്ന നൈപുണ്യം തുടങ്ങി തദ്ദനുബന്ധിയായി ഉള്ള വിഷയങ്ങളിലെല്ലാം അവർക്ക് ശരിയായ രീതിയിലുള്ള വളർച്ചയുണ്ടാകും. ഇതെല്ലാം ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ഏതൊരു ശാസ്ത്രത്തെ സംബന്ധിച്ചായാലും അത് അധ്യയനം ചെയ്യുന്നതിലൂടെ, അധ്യയനം ചെയ്യുന്നയാളും ആ ശാസ്ത്രവും വികാസത്തെ വളർച്ച പ്രാപിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിചാരം കൂടുതൽ വരുന്നു, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കൂടുതൽ വരുന്നു. അതാണിന്നിപ്പോൾ വ്യാകരണ ശാസ്ത്രത്തിന് എത്രയെത്ര വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നു. ഇന്നും ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അത് ശാസ്ത്രത്തിനും ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നവനും അതിലൂടെ എല്ലാ തരത്തിലുള്ള വൃദ്ധിയും ഉണ്ടാകുന്നു, അവൻ്റെ ബുദ്ധിക്ക് വൃദ്ധി ഉണ്ടാകും. അധ്യയനം ചെയ്യുന്നതോടുകൂടി ഒരാളുടെ അറിവ് വർദ്ധിക്കുന്നു, അറിവിൻ്റെ വർധന അതും വൃദ്ധിയാണ്. അങ്ങനെ പലതരത്തിലും അത് മനസ്സിലാക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്തു? മംഗള അർത്ഥത്തിലുള്ള വൃദ്ധി ശബ്ദം, അതായത് അധ എന്ന് പറയുന്ന ശബ്ദം മംഗളാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ വൃദ്ധി ശബ്ദം രണ്ടുമുണ്ട്, രണ്ട് പ്രയോജനമാണ്. ഒന്ന്, വ്യാകരണ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വൃദ്ധി എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. രണ്ട്, മംഗള അർത്ഥത്തിലുള്ള ശബ്ദമാണ്. സംജ്ഞ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ ദൈച്ച് വൃദ്ധി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത് മംഗളാർത്ഥത്തിൽ പ്രയോഗിച്ചുകൊണ്ട് വൃദ്ധി എന്ന് പറയുന്ന സംജ്ഞയെ ആദ്യം പറഞ്ഞിട്ട് വിധേയത്തെ ആദ്യം പറഞ്ഞിട്ട് ആദയിച്ചെന്ന് പറയുന്ന ഉദ്ദേശ്യത്തെ രണ്ടാമത് പറഞ്ഞു. അതാണ് ഇങ്ങനെ ഒരു സൂത്രത്തെ സാധാരണ ക്രമത്തിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കാൻ കാരണം. അത് പൊതുവായി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വൃദ്ധിരാദയിച്ച് ഈ സൂത്രം ആദ്യത്തെ സൂത്രമാണ്. ഈ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വൃദ്ധി എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. അഷ്ടാധ്യായിയിലെ ഇത് ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ പാദമാണ്. ഈ ഒന്നാമത്തെ പാദത്തിൽ മിക്കവാറും വരുന്ന എല്ലാം സംജ്ഞകളാണ്. അപ്പോ ഈ പ്രകരണം തന്നെ സംജ്ഞയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വൃദ്ധി എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. അതുകൊണ്ടാണ് ഇതിനെ സംജ്ഞാസൂത്രം എന്ന് പറയുന്നത്. അത് പ്രകരണം കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. പാണിനി ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ വൃദ്ധി എന്ന് പറയുന്ന ഒരു സംജ്ഞയെ വിധിക്കുകയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ഒരു നാദയിച്ചെന്നാണ് ആ അത് പിന്നെ ലോകപ്രസിദ്ധമാണ്. പാണിനിയുടെ സഹായമില്ലെങ്കിലും ആ എന്ന് പറഞ്ഞാൽ ദീർഘാകാരമെന്ന് എല്ലാവരും മനസ്സിലാക്കും. പക്ഷേ അവിടെ പറഞ്ഞു ത് എന്ന് പറയുന്നത് ഐച്ചിനോട് ചേരുന്നതാണ്. അത് തപരത്തിന് ഉദാഹരണമാണ്. ഇത് ഇവിടെ തപരകരണമാണ് എന്ന് വെച്ചാൽ ഐ എന്ന് പറയുന്നതിന്റെ പൊതുവത്തിൽ ത വച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തപരത്തെക്കാലസി പഠിക്കണം. ഐച്ചെന്ന് പറയുന്നത് പ്രത്യാഹാരമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആതിരന്ത്യന സഹേത ഹലന്ത്യം തസ്യലോപ എന്ന് മാത്രമല്ല നമ്മൾ പഠിക്കാത്ത പല സൂത്രങ്ങളും മനസ്സിലാക്കണം. ഇത്രയും പല സൂത്രങ്ങളെയും അപേക്ഷിച്ച് മാത്രമേ ഈ ആ തയ്ച്ചെന്ന് പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ പാണിനിയുടെ ആദ്യത്തെ സൂത്രമാണ് വൃദ്ധിരാതയിച്ച്. ഈ സൂത്രം ആദ്യം കാണുന്ന ഒരാള് എങ്ങനെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കും? മറ്റു സൂത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. തപരമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. അയച്ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി പല സൂത്രങ്ങളും ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വൃദ്ധിരാദിച്ചെന്ന് പറയുന്ന ആദ്യത്തെ സൂത്രത്തിൽ ഒരാൾ പഠനം തുടങ്ങുകയാണെങ്കിൽ ഈ സൂത്രം പഠിക്കുന്നതിന് വേണ്ടി മറ്റനേക സൂത്രങ്ങളുടെ അറിവ് അപേക്ഷിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോരായ്മയായി കണക്കാക്കാം. പിന്നെ ഇത് പഠിക്കേണ്ടത് എങ്ങനെ? സൂത്രക്രമത്തിൽ. അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റൂ. ആദ്യത്തെ സൂത്രമല്ലേ ആദ്യം പഠിക്കാൻ പറ്റൂ. അപ്പൊ സൂത്രക്രമത്തിൽ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനി ഏതെല്ലാം സൂത്രങ്ങൾ പഠിക്കണമോ അതെല്ലാം മനഃപ്പാഠം ചെയ്യണം. എന്നിട്ട് ആ ഓരോ സൂത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ എത്താൻ. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ അപേക്ഷയുണ്ട്. അത് ഒരു സൂത്രം മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ സൂത്രത്തിൻ്റെ അപേക്ഷ വരും. എന്ന് വെച്ചാൽ സൂത്രങ്ങൾ പരസ്പര അപേക്ഷിതമാണെന്നർത്ഥം. ഒരു സൂത്രത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടത്തില്ല വേറെ സൂത്രത്തെ അപേക്ഷിക്കാതെ. അപ്പം ആദ്യം ഒരു സൂത്രം മുതൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സൂത്രക്രമത്തിൽ പഠിക്കുന്നവർക്ക് എല്ലാ സൂത്രവും മനഃപ്പാഠം ചെയ്തിട്ട് ആദ്യം വൃദ്ധിരാദിച്ചെടുക്കുമ്പോൾ തന്നെ എന്താണ് തപരത്തത്കാലസ, എന്താണ് ആതിരന്തിനസ, എന്താണ് ഹലന്തി, എന്താണ് തസ്യലോപ എന്ന് തുടങ്ങി നിരവധി സൂത്രങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നു. എന്നിട്ട് വേണം ആദ്യത്തെ സൂത്രം മനസ്സിലാക്കാൻ. സൂത്രക്രമത്തിൽ പഠിക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് വേണ്ടി വരുന്നു? മുഴുവൻ സൂത്രവും മനസ്സിൽ വെച്ചിട്ട് എല്ലാ സൂത്രങ്ങളുടെയും അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ സൂത്രമായി പഠിച്ചു പഠിച്ചു പോകണം. ഇതുകൊണ്ടാണ് ഈ പ്രക്രിയാക്രമം ഉണ്ടാക്കിയത്. നമ്മളിവിടെ എന്ത് ചെയ്തു? ഹലന്ത്യം പഠിച്ചു, ആതിരന്ത്യന സഹേത പഠിച്ചു, തസ്യലോക പഠിച്ചു, തപരത്തത്കാലസ്യ പഠിച്ചു. കുറഞ്ഞ ഇത്രയും സൂത്രം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ദൈച്ച് എന്താണെന്ന് മനസ്സിലായത്. രണ്ടും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയാണ് ഈ പ്രക്രിയാക്രമം ഉണ്ടായത്. ആദ്യം ഇത്രയും സൂത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോ ഇവിടെ പറയുമ്പോൾ ആ ദൈച്ചെന്ന് പറയുന്നതിനാണെന്ന് മനസ്സിലാകും. പക്ഷേ ആദ്യം തുടങ്ങുമ്പം തന്നെ ഞാൻ നിങ്ങളെ വൃദ്ധിരാദിച്ചെന്ന് പറയുന്ന സൂത്രം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ തപരം എന്ന് പറഞ്ഞാൽ എന്താണ്, അയച്ചെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റത്തില്ല. അത് സാധ്യമല്ല. അതുകൊണ്ട് ആണ് എന്താണ് ക്രമേണ ഈ സൂത്രക്രമം വിട്ടിട്ട് പിന്നെ ആൾക്കാർ ആദ്യ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ ഒരു 1000 വർഷം സൂത്രക്രമത്തിലാണ് ഇത് പഠിച്ചിരുന്നത്. പിന്നീട് ക്രമേണ പ്രക്രിയാക്രമത്തിലേക്ക് തിരിഞ്ഞ അതുകൊണ്ടാണ്. രണ്ടിനും മേന്മയുണ്ട് ദോഷമുണ്ട്, അത് മനസ്സിലാക്കുന്നതിനാ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ വൃദ്ധിരാദയിച്ചെന്ന് പറയുന്നതിന് ആദയിച്ചെന്ന് പറയുന്നതിൽ ആ ഭാഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറേ സൂത്രങ്ങൾ പഠിച്ചത്, അക്ഷരസമാമനായ ഉൾപ്പെടെ. അങ്ങനെ പഠിക്കുന്നതിനാണ് പറയുന്നത് പ്രക്രിയാക്രമം. പ്രയോജനം എങ്ങനെയോ അതനുസരിച്ച് പഠിക്കുക. ഇപ്പം നമുക്കത് വ്യക്തമാകുന്നു. രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ കാര്യം പറഞ്ഞത്. വൃദ്ധി എന്ന് പറയുന്നതാണ് ഇതിന് മംഗളാചരണം, മംഗളത്തിന് വേണ്ടിയാണിത് പ്രയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അക്കാര്യം പറഞ്ഞത്. ഇനി ചെല്ല് പറയുന്നുണ്ട്, അധ ശബ്ദാനുശാസനം എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്, അതാണ് ആദ്യത്തെ സൂത്രം. കാര്യത്തിൽ വഴക്കുണ്ട്, കാരണം അങ്ങനെ ഒരു സൂത്രം ഭാഷ്യത്തിൽ ആദ്യം പ്രയോഗിച്ചിട്ടുണ്ട് ഭാഷ്യക്കാർ. എന്തായാലും അതല്ല എന്നുള്ള പക്ഷത്തിനാണ് ഇപ്പോൾ കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ സൂത്രം എന്ന് പറയുന്നത് വൃദ്ധിരാദേച്ച് എന്ന് തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, വൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാരം ഐ ഔ, ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരം എ ഒ, ഇത്രയും അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ളതെല്ലാം പൊതുവായി അറിയേണ്ട കാര്യം. ഈ സംജ്ഞാസൂത്രത്തിൽ നിന്ന് വൃദ്ധി സംജ്ഞ എന്തിനെ കുറിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അടുത്ത് പ്രവർത്തിക്കേണ്ട സൂത്രമാണ് അടുത്ത് കൊടുത്തിരിക്കുന്ന സൂത്രം, വൃദ്ധിരേചി. വൃദ്ധിരേചി വൃദ്ധി ഏചി ആത്ത് ഏചി പരേ വൃദ്ധി ഏകാദേശ സ്യാത്. ഇതിലും രണ്ട് പദങ്ങളാണ് വൃദ്ധി ഏച്ചി. ആത് ഗുണ അവിടെ എന്താണ്, രണ്ടും താരതമ്യം ചെയ്ത് വേണം മനസ്സിലാക്കാം. ആ തവർണത്തിൽ നിന്ന് ഇവിടെയും നോക്കുക, ആ തവർണത്തിൽ നിന്ന് ഇവിടെയുണ്ട് ആത്. അവിടെ എന്താ പറഞ്ഞത്, ആത് ഗുണ ആത് അച്ചി, അവർണത്തിൽ നിന്ന് അച്ചു വരമിരിക്കേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആത് ഏച്ചി, ആത്ത് എന്ന് വെച്ചാൽ അവർണാത്, പുറത്ത് നിന്ന് ആത്തെന്നുള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എന്ത് പറഞ്ഞു, അവർണത്തിൽ നിന്നും അച്ചു വരമിരിക്കേ. അച്ഛന്ന് വരുമ്പോ ഈ ഊറ് ഏ ഓ ഐ ഔ. ഇവിടെ എന്ത് പറഞ്ഞു, ഏച്ച് ഓങ് ഐ ഔ, ഏച്ച് നാലെണ്ണം പരമരിക്കേ. മറ്റടത്ത് അങ്ങനെയല്ല, എല്ലാ സ്വരങ്ങളും പരമരിക്കേ ഗുണത്തിന്. അപ്പൊ ഗുണം വിധിച്ചിരിക്കുന്നിടത്ത് അവർണത്തിൽ നിന്ന് എല്ലാ സ്വരങ്ങളും പരമരിക്കുമ്പോൾ എന്ന് പറഞ്ഞു. വൃദ്ധി വിധിച്ചെടുത്ത് പറഞ്ഞു, അവർണത്തിൽ നിന്ന് വെറും 4 പരമരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആ ഗുണയ്ക്ക് പ്രവർത്തിക്കുന്നതിന് അവസരങ്ങൾ കൂടുതലുണ്ട്. പരത്തിൽ ഏത് സ്വരം ഇരുന്നാലും അവന് പ്രവർത്തിക്കാം, അപവാദമൊന്നും വന്നില്ലെങ്കിൽ. വൃദ്ധി രേചിക്കാണെങ്കിലോ ഏച്ച് 4 വർണ്ണങ്ങൾ പരത്തിലിരുന്നാലേ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ വരും നിരവകാശോ വിധിരപവാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവകാശം കുറഞ്ഞ വിധികളെ അപവാദമെന്ന് മനസ്സിലാക്കണം. അപ്പൊ വൃദ്ധിരേചി എന്ന് പറയുന്നത് ആത്ഗുണയുടെ അപവാദമാണ്. ആത്ഗുണയ്ക്ക് പ്രവർത്തിക്കാൻ പരത്തിൽ എല്ലാ സ്വരങ്ങളും ഇരിക്കുമ്പോൾ അവകാശമുണ്ട്. വൃദ്ധിരേചിക്ക് പ്രവർത്തിക്കുന്നതിന് പരത്തിൽ എ ഒ ഐ ഔ 4 വർണ്ണങ്ങൾ ഇരിക്കുമ്പോൾ മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് കേവലം നാല് വർണ്ണങ്ങൾ പരത്തിലിരിക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കാൻ അവകാശമുള്ള ഈ സൂത്രം ആദ്ഗുണ എന്ന് പറയുന്ന സൂത്രത്തിൻ്റെ അപവാദ സൂത്രമാണ്. ഇതിന് അവകാശം കുറവാണ്. അച്ച് പരമിരിക്കുമ്പോൾ ഗുണം വരാമെങ്കിലും ആ അച്ചിൽപ്പെട്ട ഏച്ചാണ് പരമിരിക്കുകയാണെങ്കിൽ ഗുണത്തെ ബാധിച്ചുകൊണ്ട് അവിടെ എന്തുവരും? വൃദ്ധി വരും. അതാണ് ഇവിടെ വൃത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആത് ഏച്ചി വരാത്തെന്ന് വെച്ചാൽ അവർണത്തിൽ നിന്നും. ദീർഘം തപരത്തിന് ഉദാഹരണമല്ല പറഞ്ഞിട്ടുണ്ട്. ഏച്ച് എന്ന് വെച്ചാൽ ഏ ഓ ഐ ഔ. ഇത് പരമ്പരിക്കുക. രണ്ട് സൂത്രം നോക്കുക ഇനി. വൃദ്ധിരാദേച്ച് വൃദ്ധിരേജ് രണ്ടും അതിനെ കമ്പയർ ചെയ്ത് നോക്കുക. വൃദ്ധിരാദേച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ഐച്ചാണ്. വൃദ്ധിരേജി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഏച്ചാണ്. വ്യത്യാസം മനസ്സിലാക്കും. ഐച്ചെന്ന് പറഞ്ഞാൽ വൃദ്ധി സംജ്ഞയുള്ളത് ഐ ഔ രണ്ടെണ്ണത്തിനും ആക്യുമാണ്. വൃദ്ധി വരുന്നതോ ഏച്ച് പരമിരിക്കുമ്പോൾ. ഏച്ചെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പരനിമിത്തത്തെയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. വൃദ്ധിരേജി എന്ന് പറയുന്നതിൽ ഏച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് പരനിമിത്തം. ഏച്ച് പരമിരിക്കേ. വെറുതെ ആദേച്ചെന്ന് പറയുന്നിടത്ത് ഐച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ സംജ്ഞയുള്ള രണ്ട് വർണ്ണങ്ങളാണ് ഐ ഔ. അത് സംജ്ഞാസൂത്രമാണ്. വെറുതിരേച്ചി എന്ന് പറയുന്നത് വിധിസൂത്രമാണ്. വേർതിരിച്ച് മനസ്സിലാക്കണം. ഈ ഐച്ചും ഏച്ചും തമ്മിൽ തിരിഞ്ഞു പോരും. അപ്പൊ അവർണത്തിൽ നിന്ന് ഏച്ച് പരമിരിക്കേ, ഏ ഓ ഐ ഔ പരമിരിക്കേ, വൃദ്ധി ഏകാദേശമായി വരും. ഏകഹ പൂർവപരയോഹോ, പൂർവത്തിൽ നിന്ന് വരുന്നുണ്ടോ, ഇത് ഏകാദേശമാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നു ഗുണ അപവാദ, ഇത് ഗുണവിധിക്ക് അപവാദമായി വരുന്ന വിധിയാണ്. ഇതെവിടേക്ക് ആയിരിക്കും വരുന്നത്? അവർണം പൂർവത്തിൽ അവർണമേ പാടുള്ളൂ, ഈ ഒന്നും വരാൻ പാടില്ല. ഗുണത്തിനും അങ്ങനെ തന്നെ, പൂർവത്തിൽ അവർണമേ പാടുള്ളൂ, വേറെ അക്ഷരങ്ങളൊന്നും പാടില്ല. ആ വർണ്ണമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹ്രസ്വമോ ദീർഘമോ ഏതും വരാം. അപ്പോ ആ പ്ലസ് ഏ ഓ ഐ ഔ ഇങ്ങനെ ഇരിക്കുമ്പോൾ വൃദ്ധി വരും. മനസ്സിലായല്ലോ. ആ പ്ലസ് ഈ ഓ റ് ഇരിക്കുമ്പോൾ ഗുണം വരും. മുമ്പ് പഠിച്ചത് ശേഷിക്കുന്നത് ഇരുന്നു കഴിഞ്ഞാൽ വൃത്തി വരും. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ആ പ്ലസ് എ ഓ ഐ ഔ ഇത്രയും പരത്തിലിരുന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തി വരും. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ വൃത്തി വരുന്ന ഭാഗങ്ങൾ ഒഴികെയുള്ള ഭാഗത്തെ ഗുണം വരത്തുള്ളൂ. അതുകൊണ്ട് ഫലത്തിൽ ഗുണം അച്ച് പരമരിക്കേ ഗുണം വരുമെന്ന് പറഞ്ഞെങ്കിലും അച്ചിലുള്ള ആ പ്ലസ് ഈ ഓ റ് നാല് വർണ്ണങ്ങൾ പരമിരിക്കുമ്പോഴേ എന്ത് വരത്തുള്ളൂ? ഗുണം വരത്തുള്ളൂ. അതാണ് ബാധിക്കുന്നു എന്ന് പറയുന്നത്, അപവാദം എന്ന് പറയുന്നത്. അതാണ് ഉത്സർഗ അപവാദ ന്യായം എന്ന് പറയുന്നത്. സൂത്രങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന ആ രീതിയിലാണ്. ആദ്യം ഒരു സാമാന്യ സൂത്രം വിധിക്കും, പിന്നീട് ഒരു അപവാദ സൂത്രം വിധിക്കും. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അവർണത്തിൽ നിന്ന് അച്ച് പരമിരിക്കുമ്പോ ഗുണം വരുമെന്ന് പറഞ്ഞെങ്കിലും അതിവിടെ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? ഈ അവിടെ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ബാക്കിയുള്ള അച്ചിലെ ബാക്കിയുള്ള സ്ഥലങ്ങളെ വൃത്തി അപഹരിച്ചു കളഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവിടെ വൃത്തി പ്രവർത്തിച്ചു. അവിടെ വൃത്തി പ്രവർത്തിക്കാതിരുന്നാലോ അവിടെയും ഈ ഗുണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വൃത്തി പിന്നെ നിഷ്പ്രയോജനമായി പോകും. വൃദ്ധി എന്ന് പറയുന്ന ഈ സൂത്രം വൃദ്ധിരേജി വിധിച്ചത് നിഷ്പ്രയോജനമായി പോകും. ആ വിധി സാർത്ഥകമാകണമെങ്കിൽ ആ ഗുണം പ്രവർത്തിക്കാൻ വരുമ്പോ ഇല്ല, ഇത്രയും സ്ഥലങ്ങൾ എനിക്കുള്ളതാണെന്ന് അവകാശം പറഞ്ഞ് വൃദ്ധി അവിടെ പോയി ആ ഗുണയെ തള്ളി മാറ്റിയിട്ട് അവിടെ പ്രവർത്തിക്കണം. വാസ്തവത്തിൽ തള്ളി മാറ്റുകയല്ല ചെയ്യുന്നത്, ആ ഗുണം നോക്കുമ്പോൾ തനിക്ക് പ്രവർത്തിക്കാൻ ആ ഈ ഓ ഇത്രയും സ്ഥലമുണ്ട്. വൃദ്ധിക്ക് വേണ്ടി ഏ ഓ ഐ ഔ വിധിച്ചിരിക്കുന്നു. അപ്പോൾ സ്വയം മാറിക്കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഏ ഓ ഐ ഔ അവിടെ നീ പ്രവർത്തിച്ചോ, രണ്ടുപേരും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ഇത്രയും സ്ഥലത്ത് പ്രവർത്തിക്കാം. അതാണ് ആദ്യ ഉദാഹരണം പറഞ്ഞത്. എന്താണ്? പിതാവ് പുത്രന് 10 ഏക്കർ കൊടുത്തു, 2 ഏക്കറ് വൃത്തിയനും കൊടുത്തു. സ്വയം പുത്രൻ എന്ത് ചെയ്തു? തൻ്റെ അവകാശത്തെ 8 ഏക്കറിൽ ചുരുക്കി, ഭൃത്യന്റെ അവകാശം 2 ഏക്കറിലും കിട്ടി. പരസ്പര ധാരണയിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപവാദ ഉത്സർഗ അപവാദ രീതിയിൽ ഇങ്ങനെ സൂത്രങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിനെ തന്നെ പല അപവാദങ്ങൾ വരും. അപ്പോൾ ഒരു സൂത്രം ഇങ്ങനെ നിന്നുകൊണ്ട് നോക്കണം, അത് പ്രവർത്തിക്കുന്ന മുമ്പേ നോക്കും. ഇനി പാണിനി വിധിച്ചിട്ടുള്ള എത്ര സൂത്രങ്ങൾ എനിക്ക് അപവാദമായിട്ടുണ്ട് എല്ലാം നോക്കും. ആ അപവാദ സ്ഥാനങ്ങളെല്ലാം വിട്ടിട്ട് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി അവസാനം തനിക്ക് പ്രവർത്തിക്കാൻ കുറച്ച് സ്ഥലങ്ങളെ കാണും, അവിടെ മാത്രമേ അത് പ്രവർത്തിക്കൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അപവാദ സൂത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ഇതിന്റെ ഉദാഹരണം നോക്കുക. ആ പ്ലസ് എ മാത്രം എടുക്കുക. അവിടെയാണ് വൃത്തി പ്രവർത്തിക്കേണ്ടത്. ആ പ്ലസ് എ ഇവിടെ എന്ത് വരുന്നു? വൃദ്ധി രേജി സൂത്രം പ്രവർത്തിക്കുന്നു. അവർണത്തിൽ നിന്ന് ഏച്ചിലെ എ ഇരിക്കുന്നു. വൃദ്ധി രേജി വൃദ്ധി ഏകാദേശവുമായി വരും. വൃദ്ധി എന്താണെന്ന് അറിയണം. വൃദ്ധി രാധൈച്ച് പറഞ്ഞു. ആ ഐ ഔ മൂന്ന് വർണ്ണങ്ങളുണ്ട്. ഈ മൂന്ന് വർണ്ണങ്ങൾ ഇവിടെ വരാം, കാരണം വൃദ്ധിയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ 2 സ്ഥാനങ്ങൾ, അതിന് 3 എണ്ണം വരണം. നമുക്ക് 2 കൂടെ 1 സ്ഥാനമായിട്ട് കണക്കാക്കാം. അപ്പോൾ 1 സ്ഥാനത്ത് എന്ത് വരുന്നു? 3 എണ്ണം വരുന്നു. അവിടെ 1 സ്ഥാനേ അന്തരതമഹ, സ്ഥാനിയോട് സാദൃശ്യമുള്ളത് വരണം. അതിനാദ്യം എന്ത് ചെയ്യണം? സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കണം. അഗുഹ വിസർജനീയാനാം കണ്ഠ ഏ തൈത്തോഹോ കണ്ഠതാലു, കണ്ഠതാലു കണ്ഠം, അതാണ് ഇവിടുത്തെ സ്ഥാനം. ഇനി ആദേശത്തിൽ നോക്കുക. കണ്ഠതാലു ഏ തൈത്തോഹോ കണ്ഠതാലു എന്തുവരും? ഏ എന്ന് പറയുന്നതിന് വൃത്തിസംജ്ഞയില്ല. ഐക്ക് വൃത്തിസംജ്ഞയുണ്ട്. വൃത്തി എന്ന് പറയുന്നതിൽ ഐയാ വരുന്നത്, ഐയും ഔവുമാണ്. ഇവിടെ ഐ വരും. ആയും എയും പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഐ വരുന്നു. ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന ആ പ്ലസ് എ ഐ. ഇനി നോക്കുക. ആ പ്ലസ് ഐച്ചിൽ അടുത്ത് വരുന്ന ഏതാണ്? ഔ. ആ പ്ലസ് ഓ എ ഓ. ഇവിടെ ഇപ്പൊ ഐ ആണ് എഴുതിയിരിക്കുന്നത്. ഐ ആയാലും കുഴപ്പമില്ല, ഔ ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോ ഓ ആ പ്ലസ് ഓ ഇരിക്കുന്നു. ഏതായാലും രൂപ ഒരുപോലെ തന്നെ വരും. ഇവിടെയും നോക്കുക എന്താണ്? വൃദ്ധി വിധിച്ചു. വൃദ്ധി രേച്ച് ഏച്ച് പരമരിക്കുന്നു. ഏ ഓ പരമരിക്കുന്നു. അപ്പോ 3 എണ്ണം വരുന്നു. ആ ഐ ഔ ഏത് വരും? സ്ഥാനാന്തരതും വരുന്നു. സ്ഥാനി ആയും ഓയും. അഗുഹ വിസർജനീയാനാം കണ്ഠ ഓ തൗത്തോഹോ കണ്ഠോഷ്ഠം. കണ്ഠോഷ്ഠം വരണം. അതിൽ ഔ കണ്ഠോഷ്ഠമാണ്. ആ ഓ സമം ഔ വന്നു. ഇനി ഇതുപോലെ തന്നെ ഒരു എന്തുകൊണ്ട് വൃദ്ധി രേച്ചി അടുത്ത് വരുന്നത്? എ ഓ ഐ ആണ് വരുന്നത്. ആ പ്ലസ് ഐ എന്നിരിക്കുന്നു. ആ പ്ലസ് ഐ ഇവിടെ എന്ത് വരുന്നു? വൃദ്ധി വിധിച്ചു. അഗുവിസർജനീയാന കണ്ഠ ഏ തൈതോഹോ കണ്ഠതാലു. കണ്ഠതാലു വരാൻ വേറൊന്നുമില്ല. വൃദ്ധിയിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പൊ പരത്തിൽ ഏ ഇരുന്നാലും ഐ ഇരുന്നാലും ശരി, കണ്ടതാലുമുള്ള 1 ഉള്ളൂ വരാനായി. അതുകൊണ്ട് ഐ എന്നെ വീണ്ടും വരും. അപ്പോ എ പ്ലസ് ഐയും ഐ, എ പ്ലസ് എയും ഐ. അതാണ് ഏതായാലും കുഴപ്പമില്ലത്. ഇനി ആ പ്ലസ് ഓന് വരം ഔ ഇരിക്കുന്നു. എന്നാലും അവ് തന്നെ വരും. എന്തുകൊണ്ട്? അവസർജനഹീനം കണ്ഠ ഊദൗദോഹോ കണ്ടോഷ്ടം, കണ്ടോഷ്ടമായ അവ് വരുന്നു. അതെന്തുകൊണ്ടങ്ങനെ വരുന്നത്? പരത്തിലിരിക്കാവെന്ന് പറഞ്ഞത് ഏ ഓ ഐ ഔ, അതായത് ഏയുടെയും ഐയുടെയും സ്ഥാനം ഒന്ന് തന്നെ, ഓവിന്റെയും ഔവിന്റെയും സ്ഥാനം ഒന്ന് തന്നെ. അതുകൊണ്ട് ആ പ്ലസ് എ എന്നിരുന്നാലും ആ പ്ലസ് ഐ എന്നിരുന്നാലും ഐ തന്നെ വരും അവിടെ സ്ഥാനസാമ്യം ഉള്ളതുകൊണ്ട്. അതുപോലെ ആ പ്ലസ് ഓ എന്നിരുന്നാലും ആ പ്ലസ് ഔ എന്നിരുന്നാലും ഔ തന്നെ വരും. ഇവിടെ തന്നെ എഴുതി കാണിക്കാൻ എന്താണ്? ആ പ്ലസ് എ കാമ ഐ സമം ഐ, ആക്കി ശേഷം എ കോമ ഐ സമം ഐ എന്ന് വെച്ചാൽ രണ്ടിരുന്നാലും ഐ എന്ന് വരും. അതുപോലെ ആ പ്ലസ് ഓ കോമയിട്ട് ഔ കഴിഞ്ഞാൽ എന്ത് തന്നെ വരും? രണ്ടിനും ഔ തന്നെ വരും. എന്തുകൊണ്ട്? ഇവിടെ പരനിമിത്തമായി നാലെണ്ണത്തിന് നിർദ്ദേശിക്കുന്നുണ്ട് എ ഐ ഓ ഔ, പക്ഷെ ആദേശമായി വരാൻ രണ്ടേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് ആ പ്ലസ് എ ഐ ആ പ്ലസ് ഓ ഔ. പരനിമിത്തമായി ഇവിടെ എത്ര എണ്ണം വന്നു? നാലെണ്ണം, എയും ഐയും ഓയും ഔ. ആദേശമായിട്ട് എത്ര വരുന്നു? രണ്ടെന്തുകൊണ്ട്? എയുടെയും ഐയുടെയും സ്ഥാനവും തന്നെ, രൂപത്തിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, രണ്ട് ദീർഘവും തന്നെ. എന്നാലും ഇത് സാറിന് നമ്മൾ രണ്ട് മാത്രമേ എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ എ എന്നുള്ളതിൽ നിന്നും ഐ എന്നുള്ളതിലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചിലർ പറയുന്നത് എ എന്നുള്ളതിൽ നിന്നും ഒരര മാത്രമുള്ള ഐക്ക് കൂടുതലുണ്ടെന്നാണ് വ്യാകരണന്മാർ പറയുന്നത്. ഒരു ഉച്ചാരണത്തിലൊരു വ്യത്യാസമുണ്ടല്ലോ, എ ഐ അങ്ങനെ പറയുന്നു. ഓ എന്ന് പറയുന്നതിലും ഒരര മാത്രം അവന് കൂടുതൽ വരുമെന്നാണ്, രണ്ടും ഒരുപോലെ അല്ലെന്ന്. അതെന്തായാലും ശരി, പിന്നെ വേറൊന്നുണ്ട്. ഇനി മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഒന്ന് നോക്കുക, ആ പ്ലസ് ഇ അതാണല്ലോ എ ഗുണം വന്നതല്ലേ, ആക്കൊരു മാത്ര ഈക്കൊരു മാത്ര അപ്പൊ എക്ക് ഒന്ന് രണ്ട് മാത്രമുണ്ട്. ഇനി നോക്കുക, അപ്പൊ എക്ക് രണ്ട് മാത്രമേ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പ്ലസ് എ ആണല്ലോ ഐ വന്നത്, അപ്പൊ രണ്ടും ഒന്ന് മൂന്ന് മാത്രം വരുമല്ലോ. ചിലർ പറയുന്നു ഐക്ക് മൂന്ന് മാത്രമേ ഉണ്ട്. എന്തുകൊണ്ട്? അതൊരു സന്ധി അക്ഷരമാണ്, ആ പ്ലസ് എ എന്നാണ് പറയുന്നത്. എക്ക് രണ്ട് മാത്രമേ ഉണ്ട്, ആക്ക് ഒരു മാത്രം, അങ്ങനെ മൂന്ന് മാത്രം. അപ്പൊ ഈ മൂന്ന് മാത്രം ഇല്ലല്ലോ, ഉച്ചരിക്കുമ്പോൾ മൂന്ന് മാത്രമായിട്ട് ഉച്ചരിക്കുന്നുള്ളൂ, വേണ്ട. എന്നാൽ കുറഞ്ഞ പക്ഷേ ഒരു അര മാത്രം എങ്കിലും കണക്കാക്കുക എന്ന് വെച്ചാൽ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് കിടക്കണ്ട. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആയുടെ പരത്തിൽ എയും ഐയും ഇരുന്നു കഴിഞ്ഞാൽ ഐ തന്നെ വരും. ഐ എന്ന് പറയുന്നത് സന്ധ്യക്ഷരമാണ്. എന്തുകൊണ്ട്? ആയും എയും ചേർന്ന് ആണ് ഐ വന്നത്. അത് മാത്രമല്ല, ആയും ഐയും ചേർന്ന് കഴിഞ്ഞാലും ഐ തന്നെ വരും. ഔ എന്ന് പറയുന്നത് സന്ധ്യക്ഷരമാണ്. എന്തുകൊണ്ട്? ആയും ഓയും ചേർന്നാൽ ഔ വരുന്ന്, ആയും ഔവും ചേർന്ന് കഴിഞ്ഞാലും ഔ വരും. ഇവിടെയാണ് നമുക്ക് കുഴപ്പം വരുന്നത്. പദം ഛേദിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പദം പിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഐ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലസ് എ എന്നും പിരിക്കാം, ആ പ്ലസ് ഐ എന്നും പിരിക്കാം. ഔ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലസ് ഓ എന്നും പിരിക്കാം, ആ പ്ലസ് ഔ എന്നും ഇരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്ക് പദപരിചയം ഉണ്ടെങ്കിലേ പറ്റൂ. പരത്തിലിരിക്കുന്ന പദം ഓകാരത്തിലാണോ തുടങ്ങുന്നത്, അതോ പരത്തിലിരിക്കുന്ന പദം ഔകാരത്തിലാണോ തുടങ്ങുന്നത് എന്നറിഞ്ഞിരിക്കണം. നേരത്തെ അറിവുണ്ടായി. അങ്ങനെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഔ എന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്ലസ് ഓ എന്ന് വരുമോ അതോ ആ പ്ലസ് ഔ എന്ന് വരുമോ എന്ന് ശരിയായ രീതിയിൽ പദം പിരിക്കാൻ പറ്റും. അതിന് വേറെ വഴിയൊന്നുമില്ല. നിയമം അനുസരിച്ച് അതിനെ ആ പ്ലസ് ഓ എന്നും വരാം, ആ പ്ലസ് ഔ എന്നും വരാം. അപ്പൊ പരത്തിൽ ഇപ്പോൾ ആകാരത്തിന് ശേഷം ഉദാഹരണം പറഞ്ഞ ച പ്ലസ് ഓഷധി ഒരു പരമാണ്. ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിൽ വെച്ചോളൂ, ച പ്ലസ് ഓഷധി, ചൗഷധി എന്ന് വരും. ഇത് ച ഔഷധി എന്നാണോ അതോ ച ഔഷധി എന്നാണോ പിരിക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ, ഔഷധി എന്ന് പറയുന്ന ഒരു പദമില്ല, ഔഷധീന്നേ ഉള്ളൂ. ഔഷധം എന്ന് പറയുന്ന ഒരു പദമുണ്ട്, ഔഷധി എന്ന് പറയുന്ന ഒരു പദമില്ല, പ്രയോഗത്തിലില്ല. പിന്നെ എങ്ങനെ പിരിക്കും അവിടെ? ചൗഷധി എന്ന് കണ്ടു കഴിഞ്ഞാൽ ച പ്ലസ് ഔഷധി എന്ന് പിരിക്കണം. സസ്യങ്ങളെയാണ് പറയുന്നത് ഔഷധി എന്ന്, നശിച്ചു പോകുന്ന സസ്യങ്ങൾ, അതിനാണ് ഔഷധികളെന്ന് പറയുന്നത്. പക്ഷേ ഔഷധി എന്ന ഒരു പദത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ച പ്ലസ് ഔഷധി എന്ന് പിരിക്കും. അയാൾ വിചാരിക്കും ഔഷധി എന്നൊരു പദമുണ്ടെന്ന്. അങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ തെറ്റായി. ഔഷധം എന്ന് പറയുന്ന ഒരു പദമുണ്ട്, പക്ഷെ ഔഷധി എന്ന് പറയുന്നൊരു പദമില്ല. ഇനി ച പ്ലസ് ഔഷധം എന്നായിക്കോട്ടെ, ച പ്ലസ് ഔഷധം ചേർന്നിരിക്കുകയാണ്, ചൗഷധം എന്നിരിക്കുകയാണ്. ചൗഷധം, ചൗഷധം എന്നിരിക്കും. എങ്ങനെ പിരിക്കും? അയാൾക്ക് ശരിയായിട്ടറിയാം ച പ്ലസ് ഔഷധിയാണ് ചൗഷധി, അതുകൊണ്ട് ഇവിടെയും ച പ്ലസ് ഔഷധമായിരിക്കും എന്ന് പറഞ്ഞാൽ തെറ്റി. ഔഷധം എന്നൊരു പദമില്ല. സംസ്കൃതത്തിന്റെ കാര്യം പറയാണ്, മലയാളത്തിൽ ഔഷധിയൊക്കെ ഉണ്ട്, അത് മലയാളത്തിൽ ഔഷധി. അപ്പൊ അവിടെ എങ്ങനെ തന്നെ പിരിക്കണം? ഔഷധം എന്ന് തന്നെ പിരിക്കണം. എന്തുകൊണ്ട്? അറിഞ്ഞിരിക്കണം ചൗഷധം എന്നെഴുതിയ ച പ്ലസ് ഔഷധമാണ്. ഔഷധം എന്ന് പറയുന്ന ഒരു പദമുണ്ട്, ഔഷധം എന്നൊരു പദമില്ല. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഔഷധി എന്നാണ്, ച ഔഷധി എന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ വിസർഗമുണ്ട്. അതെങ്ങനെ പിരിക്കണം? അപ്പോ ഈ പദപരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പിരിക്കാൻ പറ്റും? നമ്മൾ ഈ മലയാളത്തിൽ എന്താണ് ഔഷധി അല്ല ഔഷധി എന്നുള്ള പദം കേട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ചൗഷധി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിരിക്കും എന്താണ്? ച പ്ലസ് ഔഷധി, അങ്ങനെ ഔഷധി എന്ന് പിരിക്കും. തെറ്റായി. മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ എന്താണ് വേണമെങ്കിൽ തന്നെ ന്യായീകരിക്കാം. സംസ്കൃതത്തിന്റെ ഒരു തത്സമ ശബ്ദമാണത്. പ്രയോഗിച്ച് പ്രയോഗിച്ച് അങ്ങനെ പ്രയോഗിച്ച് വന്നാണെന്നൊക്കെ പറയാം. കാരണം സംസ്കൃതത്തിൽ ഒരുപാട് പദങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. തത്സമോന്നോ തദ്ഭവോ എന്നൊക്കെ പറഞ്ഞ് പിരിക്കുമല്ലോ, അല്ലെങ്കിൽ തദ്ഭവ ശബ്ദമാണെന്നൊക്കെ പറയാം. അതുപോട്ടെ, നമ്മൾ സംസ്കൃതത്തിന്റെ കാര്യം പറയുകയാണ്. അപ്പോ ഔഷധി എന്നൊരു പദമുണ്ട്, ഔഷധം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഈ രണ്ട് പദത്തിനെ കുറിച്ച് ശരിയായ ബോധമുള്ളവർക്ക് മാത്രമേ ഇവിടെ ചൗഷധി ചൗഷധം എന്ന് വന്നു കഴിഞ്ഞാൽ പിരിക്കാൻ പറ്റും. അതറിയാ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സന്ധി നമുക്ക് ശരിക്ക് ഭാഷയിൽ വരുമ്പം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പദപരിചയം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ ഈ സന്ധി ഇങ്ങനെ ലഘുസിദ്ധാന്ത കൗമുദി വെച്ച് ഇങ്ങനെ പിരിക്കണം ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് പഠിക്കുന്നത് നമ്മൾ പ്രയോഗത്തിൽ എവിടെ എങ്ങനെ പ്രയോഗിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന് യാതൊരു പ്രയോജനമില്ല. നീന്തൽ എഴുതി പഠിക്കുന്നത് പോലെയുള്ളൂ. എത്ര കാലം നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നാലും ശരി, നമുക്കൊരിടത്തും പദം പിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ സംസ്കൃതം വായിക്കണം, വായിക്കുന്നിടത്ത് ഇത് പ്രയോഗിച്ചും നോക്കണം, അല്ലെങ്കിൽ ഇത് പ്രയോജനമില്ലാതെ വരും. അല്ല, ഞങ്ങൾ വ്യാകരണം പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പ്രയോജനമില്ലാതായി. അതുകൊണ്ട് സംസ്കൃത ഭാഷ വായിക്കണം, പദപരിചയം ഉണ്ടാവണം. വായിക്കുന്നിടത്ത് ഇപ്പൊ ഗീത വായിക്കുക, അവിടെ നമ്മൾ പദം പിരിച്ചു നോക്കുക. പിന്നെ നമ്മൾ സാധാരണ എന്നും നമ്മൾ അർത്ഥം അറിയാതെ ചൊല്ലുന്ന കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ചൊല്ലുന്നു. എന്തിനാണെന്നൊന്നും അറിയാതെ ഉടുത മൂലാതെ ജാഗമ്മ ശ്വസം പ്രാഭുരവ്യം വായന്തലയില്ലാതെ കുറെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് കൂട്ടത്തിൽ പാടുന്ന സാധനങ്ങൾ. ഇതൊക്കെ അങ്ങോട്ട് എഴുതി നോക്കിയിട്ട് ഇതിലൊക്കെ എങ്ങനെയാ സന്ധി വരുന്നത് എന്നുള്ളത് പിരിച്ചു നോക്കണം. അപ്പോഴാണ് നമ്മൾ എന്തൊക്കെ അബദ്ധങ്ങളാ എല്ലാ ദിവസവും വിളിച്ചു പറയുന്നത് എന്നുള്ളത് അപ്പോഴാ പിടികിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു നോക്കണം പദങ്ങൾ പിരിച്ച്. അതൊരുദാഹരണത്തിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് എത്രമാത്രം നമുക്ക് പദപരിചയം വരുന്നോ അതനുസരിച്ച് ഇത് ശരിയാവത്തുള്ളൂ. പദപരിചയം കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ശരി, വ്യാകരണം പഠിച്ചിട്ടുള്ളവർക്കായാലും തെറ്റും, അത് വേറെ തകരാറാണ്. അപ്പം സംസ്കൃത ഭാഷയുമായി നിരന്തര ഒരു ബന്ധത്തിലും പരിചയത്തിലും ഇരിക്കുന്നവർക്ക് മാത്രമേ ഈ പഠനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതിങ്ങനെ കുറച്ച് സൂത്രങ്ങൾ പഠിച്ചു വെച്ചിട്ട് അത് ഉരുവിട്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് ഇത് യാതൊരു തരത്തിലും പ്രയോജനം ചെയ്യത്തില്ല. പക്ഷെ കുറച്ച് പഠിച്ചാലും മതി, അത് എന്നും പ്രയോഗിച്ച് ഓരോ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അത് വലിയ പ്രയോജനം ചെയ്യും. ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നതാണ്. ഇവിടെ എന്താണ് വൃദ്ധിരാദീച്ചെന്ന് പറയുന്നത്? ആ ഐ ഔ മൂന്ന് വർണ്ണങ്ങൾക്ക് വൃദ്ധിസഞ്ജ വിധിച്ചു. ഗുണസഞ്ജ പോലെ തന്നെ വൃദ്ധിരേചി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആത്ഗുണ എന്ന് പറഞ്ഞതുപോലെ തന്നെ വൃദ്ധിസഞ്ജ വിധിച്ചു. ആത്ഗുണ എന്ന് പറയുന്നിടത്ത് ഗുണം എന്ന് പറയുന്ന പേരുകൂടെ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഗുണം വിധിക്കുന്ന സൂത്രമാണ്. ഇവിടെ സൂത്രത്തിൽ വന്നില്ല വൃദ്ധിരേചി എന്ന് പറയുന്നിടത്ത്, വൃദ്ധി വിധിക്ക് സൂത്രത്തിൽ വന്നു, പക്ഷെ അതുപോലെയല്ല വന്നത്. അവിടെ എന്ത് പറഞ്ഞു? ആത്ഗുണ എന്ന് വന്നു, ഇവിടെ വൃദ്ധി ആദ്യം വന്നു, ഏച്ചി വൃദ്ധി എന്ന് വന്നു. ഏച്ചി പരിഗണിക്കുമ്പോൾ വൃദ്ധി വരുമെന്ന് പറഞ്ഞു. അപ്പോ ഈ സൂത്രത്തിൽ നിന്ന് വൃദ്ധി വരുന്നു എന്ന് മനസ്സിലായി. അവർണത്തിൽ നിന്ന് എ ഒ ഐ ഔ നാല് വർണ്ണങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ അവർണം ഹ്രസ്വമോ ദീർഘമോ ആകാം, വൃദ്ധി വരും. വൃദ്ധി വരുമ്പോൾ എന്താണ് അവിടെ രണ്ടെണ്ണം. ഇപ്പം നമ്മൾ രണ്ടുദാഹരണമേ പഠിച്ചിട്ടുള്ളൂ, ഗുണത്തിൽ രണ്ടേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി ഇനിയും പഠിക്കാനുണ്ട്. ഇത് രണ്ടെണ്ണം വീതം പഠിച്ചെന്തുകൊണ്ട്? ഇത് രണ്ടും തമ്മിൽ സമാനതയുള്ളതുകൊണ്ടാണ്. സമാനതയില്ലാത്തത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അത് വ്യക്തമായി മനസ്സിനങ്ങ് ഉറപ്പിക്കുക. എന്താണ് ആ പ്ലസ് ഇ എ, ആ പ്ലസ് ഉ ഓ, അതുപോലെ ഇവിടെ മനസ്സിലാക്കുക. ആ പ്ലസ് എ ഐ ഐ, ആ പ്ലസ് ഓ ഔ ഔ, കുറഞ്ഞത് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സന്ധിപ്പിരിക്കാൻ പറ്റും. സൂത്രവും വൃത്തിയൊന്നും ഓർത്തില്ലെങ്കിൽ പദത്തിന്റെ പരിചയവും വേണം.